ചെയ്യുന്നു. മായ ഇതിനെ തന്നെ മനസ്സെന്നും പറയും. നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന അങ്ങനെയാണ്. പിന്നെ പഴയകാലത്ത് പഴയ ചിന്തകന്മാരെല്ലാം ശങ്കരാചാര്യരുൾപ്പെടെ അവർ വിചാരിച്ചിരുന്നത് ഈ മനസ്സ് അതിൻ്റെ സ്ഥാനം ഹൃദയം എന്നാണ്. അത് ചിലടത്ത് പറഞ്ഞിരിക്കുന്നത് ഹൃദയം എന്ന് പറയുന്നിടത്ത് ഹൃദയത്തിൽ തന്നെ ഒരു താമരയുണ്ട്, ഒരു വിടർന്ന താമര. ഈ താമരയിലെ ദളങ്ങൾ, ഈ താമരയുടെ ദളങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ദളം കൂട്ടായിരിക്കും. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്നത് ഈ ഒരു ദളത്തിന്റെ അറ്റത്ത് നിന്ന് അടുത്ത ദളത്തിലേക്ക് ചാടുന്നു, അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് ദളത്തിൽ ചാടുന്നു, അങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തെഴുതിയിരിക്കുന്ന ഈ ചാട്ടത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, മനസ്സ് ഒരു അഗ്രത്തിൽ നിന്ന് അടുത്ത ദളത്തിൻ്റെ അഗ്രത്തിലേക്ക് ചാടുമ്പോൾ ഇടയ്ക്ക് ആയി ചാട്ടം കഴിച്ചു, അപ്പോഴാണ് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. ഇങ്ങനെയൊക്കെ ഈ പഴയകാലത്തുള്ള ചിന്ത എന്താണ്, ഭാവനാത്മകമാണ് മനസ്സിനെ സംബന്ധിച്ച്. മായ തന്നെ മനസ്സ്, മനോ മാത്രം ഇതും സർവം എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാലും മായ എന്ന് പറഞ്ഞാലും ഒന്നാണ്, അങ്ങനെയാണ്. ഇതൊക്കെ മനസ്സാണെന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഈ മനസ്സ് എവിടെയിരിക്കുന്നു, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വേറെ. പഴയ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, മനസ്സ് ഹൃദയത്തിലായിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം ഹൃദ് മാനസം മന അമരകോശത്തിൽ മനസ്സിന്റെ പര്യായം പറയുമ്പോൾ ഹൃത്തെന്ന് പറയും, ഹൃദയം. എന്നുവെച്ചാൽ ഹൃദയമാണ് മനസ്സ്, അങ്ങനെ ഒരു ഹൃദയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഹൃദയമാണ് മനസ്സ്, അങ്ങനെ ഒരു ധാരണ പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ എന്താണ് ബ്രെയിനിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നു, എന്തോ ഒരു ചെറിയ തകരാറ്, അത് വളരെ നിസ്സാരമാണ് ഒരു തകരാറാണെങ്കിൽ ശരി, നമുക്ക് ബോധമില്ലാതെ വരാ, നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകാം, ഈ മുഴയെന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ സാധനമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ആ മുഴ എന്നൊക്കെ പറയുന്നത് വളരെ അതിസൂക്ഷ്മമായ മുഴ എന്നൊക്കെ പറയുന്നത്. അതിന് അങ്ങനെയുള്ള ചെറിയ മുഴകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കരിച്ചു കളയുന്ന ചികിത്സയൊക്കെ ഉണ്ട്, സൈബർ നൈഫ് എന്നൊക്കെ പറയും. വളരെ സാങ്കേതികമായി വളരെ സൂക്ഷ്മതയുള്ള ഇതാണ്, രണ്ടാം മുഴയൊക്കെ കരിച്ചു കളയും. ന്യൂറോ സർജന്മാരാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോ മനസ്സിലാകുന്ന എന്താണ്, നമ്മുടെ പഴയ ഇത് ഇപ്പോഴത്തെ ഇതുമായിട്ട് മനസ്സിന്റെ സ്ഥാനം ഹൃദയമല്ല, ബ്രെയിനാണ്. നമ്മുടെ ബ്രെയിനിനകത്ത് പൊതുവായി പറയുന്ന 100 ബില്യൺ, 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടി, നൂറ് ബില്യൺ ന്യൂറോൺസ് ഉണ്ട്, 100 ബില്യൺ കലകൾ. അതിലൂടെ നിരന്തരം വൈദ്യുത പ്രവാഹവും അവിടെ നിരന്തരം അതിന് കാരണമായിട്ടുള്ള രാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ബോധം, നമ്മുടെ ഈ അറിവ്, ആത്മീയമായോ ഭൗതികമായോ ഉള്ള എല്ലാ അറിവുകളും പിന്നെ ശൂന്യമാണ്. ചിലതൊക്കെ നമുക്ക് ചികിത്സിച്ച് വീണ്ടെടുക്കാൻ പറ്റും, ചിലതൊന്നും അത് വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സംഭവം മുമ്പ് ഞാൻ വായിച്ചാണ്, അമേരിക്കയിൽ ഒരാള് ഒരു തോക്കെടുത്തുകൊണ്ട് വന്ന് കുറെ പേരെ വെടിവെച്ചു. അങ്ങനെ അയാളെ ഒരു കേസിൽ, ഇപ്പോൾ അത് സ്ഥിരം നടക്കാറുണ്ട്, ഒരു കേസിൽ ഒരാളെ പോലീസ് കീഴടക്കി വേറൊരാളെ വെടിവെച്ചു കൊന്നു. അപ്പോൾ ഒരാളെ കീഴടക്കി അവസാനം അയാളെ പരിശോധന നടത്തി, അവസാനം അയാളുടെ ബ്രെയിൻ സ്കാൻ ചെയ്തു. അപ്പോൾ അയാളുടെ ഈ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്തുകൊണ്ടിങ്ങനെ പെട്ടെന്ന് തോക്കെടുത്തുകൊണ്ട് ഈ ആൾക്കാരെയൊക്കെ വിളിച്ചു. അപ്പോൾ അയാളെ ഒരു ഇൻട്രോഗേഷൻ നടത്തുക, കുറ്റവിചാരണ നടത്തുക. അങ്ങനെ ഒരുപാട് നടത്തിയപ്പോൾ ഇവർക്ക് ഡോക്ടർമാർ പറഞ്ഞു, ന്യൂറോളജിസ്റ്റുകൾ പറഞ്ഞു, ഇയാളുടെ ബ്രെയിൻ സ്കാൻ ചെയ്ത് പരിശോധന നോക്കിയപ്പോൾ എന്താണ്, ഇയാളുടെ ബ്രെയിനിലൊരു ചെറിയ മുഴയുണ്ട്, അതാണ് സംഭവം. അപ്പം അവസാനം തീരുമാനിച്ച് ഈ ചെറിയൊരു മുഴ വന്നുകൊണ്ടാണ് ഇയാളുടെ ബുദ്ധി, ഇയാളുടെ പ്രവർത്തനം മാറിയത്. അയാളെ വെറുതെ വിട്ടു, അയാളെ ആ കുറ്റത്തിന് ശിക്ഷിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾ ഇത്രയും ഭീകരമായൊരു കുറ്റകൃത്യം ചെയ്തത് അയാളല്ല ഉത്തരവാദി, അയാളുടെ ബുദ്ധി മാറിപ്പോയി. എന്തുകൊണ്ട്? അയാളുടെ ബ്രെയിനിലൊരു ചെറിയ മുഴുവന്നു. വേറൊരു കേസിൽ ഇതുപോലെ തന്നെ ഒരാളെ കുറെ പേരെ വെടിവെച്ച് കൊണ്ട് അമേരിക്കയിലാണ്, അവിടെ ബ്രെയിൻ പരിശോധിച്ചു ഇതുപോലെ തന്നെ. അപ്പോൾ അയാള് അയാളുടെ അയാൾ കുറിപ്പുകൾ എഴുതി വെച്ചു. ആ കുറിപ്പുകൾ എഴുതിയെനിക്ക് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത വരുന്നു. അപ്പോൾ അയാളൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഇയാൾ പറയുന്നത്, സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞ് എനിക്ക് ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നിയാണ്, ഇങ്ങനെയെല്ലാം ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പേടിച്ചു പോയി. അയാൾ പിന്നെ ഇയാളെ കാണാൻ അനുവദിച്ചില്ല, കാരണം ഇനി ഇയാളെ കൊന്നു കഴിഞ്ഞാൽ പേടിച്ച് അയാൾ കാണാൻ അനുവദിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഇയാൾ തന്നെ ചെയ്തു, ഇയാൾ കുറെ പേരെ കൊന്നു. അങ്ങനെ പോലീസ് അയാളെ വിടിവിച്ചു. അപ്പോൾ അയാളിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു, ആത്മഹത്യാ കുറിപ്പ്. മറ്റുള്ളവരെ കൊന്ന് അയാൾ സ്വയം മരിക്കുക, അയാളെ വിടിവിച്ചു കൊല്ലുകയും ചെയ്തു. നേരെ ഒരു ഇതും കൊണ്ട് ഇയാളെ വീട്ടിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഇയാളുടെ ഭാര്യ, ഇയാളുടെ വേലക്കാരി എല്ലാവരെയും കൊന്നിട്ടിരിക്കുന്നു. അപ്പൊ അവിടെ അയാൾ എഴുതി വെച്ചിരിക്കുന്നു, എന്റെ ഭാര്യ നല്ലവളായിരുന്നു, പക്ഷെ എനിക്കവിടെ കൊല്ലണമെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ട് എനിക്ക് തോന്നുന്നറിയത്തില്ല, ഞാനും കൊന്നു, വേലക്കാരി കൊന്നു. അപ്പൊ അവിടെയും പരിശോധന നടത്തുമ്പോൾ എന്താണ് കണ്ടത്? അയാളുടെയും ബ്രെയിനിലൊരു ചെറിയ മുഴയാണ് പരിശോധന നടത്തുന്നത്. കണ്ണാടയ കുറിപ്പടികളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പരിശോധിക്കാൻ തോന്നി. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? നമ്മുടെ മനസ്സിന്, മനസ്സിന്റെ പ്രവർത്തനത്തിൽ നമ്മുടെ ബ്രെയിനിലൊരു വലിയ വലിയൊരു പങ്കുണ്ട്. ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു നിഗമനത്തിലായിത്തീരിക്കുന്നു. നമ്മുടെ മനസ്സ് ഏത് വഴിക്കൊക്കെ തിരിഞ്ഞു പോകുന്നു, അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ബ്രെയിൻ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ്. അതിനിപ്പോ ഒരു ഉദാഹരണം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ ന്യൂറോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിസൂക്ഷ്മമായ കോശങ്ങളാണ് ന്യൂറോൺസാണ്. അതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് വന്നു കഴിഞ്ഞാൽ ഇന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നമ്മുടെ മജ്ജി രക്തമൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം വരുന്ന രാസമാറ്റങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ബ്രെയിനിൽ വന്നിരിക്കുന്നു, എളുപ്പം കണ്ടുപിടിക്കും. അതിനെന്താ ചെയ്യുന്നത്? അതിന് പകരമുള്ള മരുന്ന് കൊടുക്കും. ഏത് കെമിക്കലാണോ തകരാറുണ്ടാക്കുന്ന കെമിക്കൽ കൊടുക്കും. കൊടുക്കുമ്പോഴത്തേക്ക് അത് പ്രവർത്തനം നോർമലാവും. പക്ഷെ പിന്നെ വീണ്ടും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കണം, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വീണ്ടും പരിശോധിക്കാതെയോ മരുന്ന് കഴിക്കാതെയോ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും അപകടത്തിലേക്ക് പോകും. അപ്പൊ ഇന്ന് ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യശാസ്ത്രമൊക്കെ അത്രയും വികസിച്ചിട്ടുണ്ട്, അവർക്ക് കണ്ടുപിടിക്കാനും അതിന് പരിഹരിക്കാനും പറ്റും. കണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. മനസ്സിന്റെ സ്ഥാനം ബ്രെയിനാണ്. പിന്നെ അതിൽ ഉള്ള ഒരു അത് വ്യക്തമാണ്. കാരണം നമ്മൾ പറയും പഠിക്കുന്ന ഈ തിയറി അനുസരിച്ച് ഇപ്പോൾ പഴയകാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നാല് ന്യായവൈശേഷികന്മാർ. അവർ പറയുന്നത് എന്താണ്? മനസ്സെന്ന് പറയുന്ന ഒരു അണുവാണ്. അത് ശരീരത്തിൽ നാടികളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിക്കകത്ത് കയറി പോകുമ്പോൾ നമ്മൾ ഉറങ്ങും. ആ നാടിയിൽ നിന്ന് പുറത്തു വരുമ്പം നമ്മൾ ഉണരും. പിന്നെ അകത്തും പുറത്തും അല്ലാതിരിക്കുമ്പോൾ സ്വപ്നം കാണും. ഇതൊക്കെ പഴയ മനുഷ്യന് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവില്ലായിരുന്ന കാലത്തുള്ള കാഴ്ചപ്പാടുകൾ. ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയമായ അടിത്തറ ഇന്ന് കൽപ്പിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞില്ലേ കുറച്ച് ദിവസം ഓർമ്മയില്ലാതെ ഇങ്ങനെ മനസ്സിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടെന്നിരിക്കട്ടെ. ഈ അറിവ് വെച്ച് നമുക്ക് ഈ ഓർമ്മയില്ലായ്മയെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ട് ഇനിയിപ്പോ ഞാനിപ്പോ ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ബ്രെയിനിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ എന്റെ അറിവെല്ലാം സീറോയി. അപ്പൊ ഞാനീ പറയുന്ന മനസ്സണുവാണ് നാടിയും കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള അറിവ് വെച്ച് തന്നെ ചികിത്സിക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായനായി പോകും. സംഖ്യന്മാര് പറയും എന്താണ്? അഹം അഹന്തത്വം അഹങ്കാരം അതിൽ നിന്ന് മനസ്സുണ്ടായി, നേരിട്ടുണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു അറിവുകൊണ്ട് നമുക്ക് മനസ്സിന് ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു. ഇത് മനസ്സിന് വരുന്ന പ്രശ്നമാണ്, ബ്രെയിനിന് വരുന്ന മനസ്സിനെ ബാധിക്കുന്നു. നമുക്കത് പരിഹരിക്കാൻ യാതൊരു വഴിയില്ല. എന്തുകൊണ്ട്? ആ കാഴ്ചപ്പാടുകളൊന്നും ശാസ്ത്രീയമായ അടുത്തറിയുള്ള കാഴ്ചപ്പാടുകളല്ല, പണ്ടത്തെ സങ്കല്പങ്ങളാണ് ഇതൊക്കെ. മനസ്സിനെ കുറിച്ച് പിന്നെ മറ്റൊന്നും അദ്വൈതികൾ പറയുന്ന എന്താണ്? സൂക്ഷ്മ തന്മാത്രകൾ, ആ തന്മാത്രകൾ കൂടിച്ചേർന്ന് അതിൽ നിന്ന് മനസ്സെന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടായി. ആ മനസ്സ് ജീവന്റെ ഭാഗമായിരിക്കുന്നു. ആ മനസ്സ് പുറമേ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ മനസ്സ് കണ്ണിലൂടെ പുറത്തു വരുന്നു. അത് വസ്തുവിൻ്റെ ആകാരത്തെ പ്രാപിക്കുന്നു. നമ്മൾ വസ്തുവിനെ അറിയുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. ഈ പറഞ്ഞ പ്രശ്നത്തിന് ഇത് പഠിച്ച ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമാണ്, ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇതൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് വിചാരിച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല. അവര് നിസ്സഹായരായിപ്പോ. അപ്പോ എന്താണോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് തത്വചിന്തയുടെ ഭാഗമാണ്. പഴയകാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു, ഭാവനകളുണ്ടായിരുന്നു മനസ്സിനെ സംബന്ധിച്ച്. ഇന്ന് മനസ്സിനെ അങ്ങനെയല്ല പഠിക്കുന്നത്. അന്നത്തെ കാലത്ത് അതൊക്കെ ശരി തന്നെയാണ്, അന്ന് മനുഷ്യനത്രയൊക്കെ അറിയാൻ പറ്റി. അന്നുള്ളവരെല്ലാം അറിഞ്ഞു എന്നതിന് അർത്ഥമുണ്ട്. ഇന്ന് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ്? വസ്തുനിഷ്ഠമായിട്ട് മനസ്സിനെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അത് മനസ്സിനെ അങ്ങനെ പഠിക്കുന്നതിനാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയിലും മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പല പല രീതിയുണ്ട്. സ്ട്രക്ചറലിസം ഉണ്ട്, ബിഹേവിയറലിസം ഉണ്ട്, ഫങ്ഷണലിസം ഉണ്ട്, സൈക്കോ അനാലിസിസ് ഉണ്ട്. ഇതിനെയൊക്കെ പലതരത്തിലാണ് മനസ്സിനെ പഠിക്കുന്നത്. അപ്പോൾ അത്തരം പഠനങ്ങൾ നമ്മുടെ ഇവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അതിന് കുറേയൊക്കെ ഉപയോഗമുണ്ട്. ശരിക്കും ഇന്ന് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, അത് ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിന്റെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും ഒരു മനസ്സിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം അത് കൈകാര്യം ചെയ്യുന്നത് ഒരു ന്യൂറോളജിസ്റ്റാണ്. ആദ്യം അത് കൈകാര്യം ചെയ്യും. പിന്നെ മറ്റു പലരും അത് വേണ്ടി വരും. എല്ലാവരും കൂടി ചേർന്ന് പിന്നെ ആലോചിക്കുക എന്തൊക്കെയാണ്. കാരണം ഇത് പല ബ്രാഞ്ചുകളായിട്ട് കിടക്കുകയാണ്, പ്രധാനമായിട്ടും ന്യൂറോളജിക്കാണ്. എന്തുകൊണ്ട്? മനസ്സെന്ന് പറയുന്നത് അവരുടെ അഭിപ്രായം അനുസരിച്ച് അത് ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനാണ്, ഒരു ഫിനോമിനൽ എന്ന് പറയും, ഒരു പ്രതിഭാസമാണെന്ന് പറയും ബ്രെയിനിന്റെ. അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്തൊക്കെ മനസ്സിനെ കുറിച്ച് പറഞ്ഞാലും ശരി, നമുക്ക് മനസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ശാസ്ത്രം കൊണ്ടൊന്നും നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യത്തില്ല. അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ വഷളാക്കത്തേ ഉള്ളൂ. മറിച്ച് നമ്മളെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? അത് നമുക്കെപ്പോഴും അറിഞ്ഞിരിക്കും. ന്യൂറോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അങ്ങനെ ആ വഴിക്ക് പോകണം. പിന്നെ ഫിസിഷ്യൻ, അങ്ങനെ പലരും വിചാരിച്ചാലേ എന്ത് പറ്റുമോ. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. പഴയകാലത്തെ ആൾക്കാരെന്താ ചെയ്യുന്നത്? മനസ്സിനെ കുറിച്ച് ഇങ്ങനെയുള്ള താത്വികമായ ഈ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ട് ശരിക്കും ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ചരടി ജപിച്ച് കൈ കെട്ടും, അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ അടുത്ത് പോയി പൂജ നടത്തും, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ചെറിയ പ്രയോജനങ്ങളുണ്ടാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താണോ സൈക്കോട്ടിക് ലെവലെന്ന് പറയും, നമ്മുടെ ബ്രെയിനിലാണ് സംഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. മനസ്സിന് അത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ അടുത്ത് ഇത്തരം പ്രശ്നങ്ങളായിട്ടൊക്കെ വരും. എന്റെ അടുത്ത് ഇത്തരം പ്രശ്നങ്ങളായിട്ട് വരുന്നവരെയൊക്കെ ഞാൻ പറഞ്ഞു വിടുന്നത് ഡോക്ടർമാരുടെ അടുത്താണ്. അല്ലാതെ ഒരിക്കലും പൂജ, മന്ത്രവാദം, പ്രാർത്ഥന ഇതുകൊണ്ടൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ചില കേസുകളിൽ താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാവും ചിലയിടത്ത്. കാരണം അത് എന്താണ്, കേവലം മാനസികമായ ചില അസ്വസ്ഥത എന്ന് പറയുമ്പോൾ അത് ബ്രെയിനുമായിട്ടൊന്നും ബന്ധപ്പെടാതെ. ഇപ്പോ നമുക്ക് ഇപ്പം വിഷാദം എന്ന് പറയുന്നു, ഡിപ്രഷൻ എന്ന് പറയും, മനസ്സിന് സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും വരുന്നതാണ്. ഡിപ്രഷൻ വരാത്ത ആരുമില്ല, എല്ലാവർക്കും വരും. ജീവിതത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഡിപ്രഷൻ ഓരോ സാഹചര്യം അനുസരിച്ച് വരും. എന്ന് വെച്ചാൽ ഒരു ഉന്മേഷം ഉണ്ടാകുക, അന്തർമുഖമായിരിക്കുക, പ്രവർത്തിക്കാൻ താല്പര്യമില്ലായിരിക്കുക, ആത്മീയമായി കൂടുതൽ താല്പര്യം തോന്നുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, ലോകത്തോട് വിരക്തി തോന്നുക, ഇതൊക്കെ ഡിപ്രഷനാണ്. ഇങ്ങനെ വരുമ്പോ അവിടെ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറി കിട്ടും. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണും, എന്തെങ്കിലും മാനസികമായ വൈകാരികമായ എന്തെങ്കിലും ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകും, അത് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാതെ അത് ആന്തരികമായി വരുന്ന വൈകാരിക പ്രശ്നങ്ങളും സംഘർഷങ്ങളുമായി. ഇപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി, അത് പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ആകാംക്ഷ മനസ്സിൽ, തികച്ചും വൈകാരികമായ പ്രശ്നങ്ങളൊന്നും ബ്രെയിനിന്റെ പ്രശ്നമൊന്നും അവൻ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അവിടെ ഒരു നല്ല കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞു അത് മാറിക്കിട്ടും, പരീക്ഷയൊക്കെ പോയി എഴുതും. അവിടെയൊക്കെ അതൊന്നും ഓരോരുത്തരും ഡിപ്രഷനാണ്. ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് വലിയ അസ്വസ്ഥ തോന്നുന്നെങ്കിൽ അവരൊരു അത് കൈകാര്യം ചെയ്യുന്നവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അവരെ എടുത്തു കൊണ്ടുപോയി. അപ്പൊ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പരീക്ഷ പേടിയെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കുട്ടി പരീക്ഷ. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ചിലപ്പോൾ ചെറിയ മന്ത്രവാദങ്ങളോ പൂജയൊക്കെ ഒരു പരിധിവരെ സഹായിച്ചെങ്കിൽ മാനസികമായി ഒരു ബലം കൊടുക്കാൻ വേണ്ടി. ജോത്സ്യം ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. ചിലപ്പോ ചിലർക്ക് വളരെ ചെറിയ അളവിൽ, പക്ഷെ അത് തിരിച്ചറിയണം. തിരിച്ചറിയുന്നെങ്കിലും ഇപ്പൊ ഇതുപോലെ ഒരു പ്രശ്നമാണ്, ഓർമ്മ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ ഓർമ്മ നഷ്ടപ്പെട്ടു പോയാളുടെ മന്ത്രവാദിയുടെ അടുത്തോ ജ്യോത്സ്യന്റെ അടുത്തോ കൊണ്ടുപോയി, പൂജാരിയുടെ അടുത്തോ അമ്പലത്തിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ബോധമില്ലാത്ത ആളായി ജീവിക്കേണ്ടി വരും. ആത്മീയരെയൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഉടൻ കാണേണ്ട ആരെയാണ്? അങ്ങനെ ഓർമ്മ നഷ്ടപ്പെടണമെങ്കിൽ അതൊരു മാനസികമായ പ്രശ്നമല്ല, അത് ബ്രെയിനിന്റെ പ്രശ്നമാണ്, ബ്രെയിനിന്റെ തകരാറാണ്. അപ്പൊ അത് ഒരു ഡോക്ടർ കണ്ടുപിടിച്ചാൽ അത് ചികിത്സിച്ച് മാറ്റാം. നമ്മുടെ ശരീരത്തിനൊക്കെ വരുന്ന ഏതൊരു രോഗവും പോലെയാണ്, പക്ഷെ പിന്നെ അതിന് ഫോളോ അപ്പ് വേണം നിരന്തരം. മാറി എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഇനി ഇത് പ്രശ്നമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ മന്ത്രവാദത്തിലേക്കും ജ്യോത്സ്യന്റെ അടുത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണമാകും. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബ്രെയിനുമായിട്ട് വളരെ വളരെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ബ്രെയിനിന്റെ ചികിത്സ കൊണ്ട് മാറ്റേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പോകുന്നതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരുപാട് കേസുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ബ്രെയിനിലൊരു ചെറിയ ഒരു വളർച്ചയുണ്ട്, അപ്പൊ ഒരു ചെറിയ ട്യൂമറാണ് വന്നു പോയ ആൾക്കാരെ കൊല്ലാൻ തോന്നി, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയി. വേറെ ഒരാൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി, അയാളുടെ ഭാര്യ തന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ച്, അപ്പോൾ ഡോക്ടർ നോക്കിപ്പോ ചെറിയൊരു ട്യൂമറാണ്, അയാളത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ്, അയാൾ നോർമലായി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതുപോലെ പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് കൊണ്ട് കാണിച്ചു, വീണ്ടും അത് വളർന്നു വരുന്നു, വീണ്ടും അതിനെ ചികിത്സിച്ച് മാറി നോർമലായി. നമ്മുടെ ബ്രെയിനിലൊരു ചെറിയ ഒരു പ്രശ്നം വരുമ്പം നമ്മുടെ എല്ലാ പാണ്ഡിത്യവും അറിവും എല്ലാ കാര്യങ്ങളും വെള്ളത്തിലാവും. അതിനൊന്നും യാതൊരു നിങ്ങളുടെ ആത്മീയതയ്ക്കോ നിങ്ങളുടെ ഭൗതികതയ്ക്കോ യാതൊരു വിലയില്ലാതായിരിക്കും. അപ്പൊ മനുഷ്യന്റെ സ്വഭാവത്തെ അങ്ങേറ്റം ദോഷകരമായി ബാധിക്കും, ഓരോന്നും വളരെ ഹിംസാത്മകവും അക്രമാസക്തവും ഒക്കെ ആക്കുകയും ചെയ്യുന്നതിന് നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, തത്വചിന്താപരമായി അതൊക്കെ ശരിയാണ്, മനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു. പക്ഷെ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് നമുക്ക് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഉപകരിക്കത്തില്ല എന്നുള്ള ബോധം കാണും. അത് നമുക്ക് ചിന്തിക്കാനും പറയാനും ഒക്കെ കൊള്ളാം. മുമ്പ് ഒരു ദിവസത്തിനോട് ചോദിച്ചില്ലേ, മനസ്സിൽ ഇങ്ങനെ ഒരു ലയം പോലെ വന്ന ചോദിച്ചില്ലേ, ഞാനെന്താ മറുപടി പറഞ്ഞു? എന്താ പറഞ്ഞു? അതൊക്കെ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞു. കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ആ ലയം കുറച്ചുകൂടെ കൂടിയാണ് ഇപ്പം ബോധക്കേട് വന്നത്. മുമ്പ് അത് ചെറുതായിട്ടേ വന്നുള്ളൂ, ഇതതിന്റെ തുടക്കമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ടെൻഡൻസികളൊക്കെ നമ്മുടെ ബ്രെയിനിൽ കാണും. അതായത് നമ്മളിപ്പോ ഈ ബോധപൂർവമായ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പോ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ബോധതലത്തിലേക്ക് വരത്തില്ല. അത് നേരത്തെ തന്നെ ബ്രെയിൻ അതിനുള്ള പരിപാടിയിൽ അവിടെ നടക്കും. അതിനെക്കുറിച്ചൊക്കെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിൽ പല പല ബോധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ ബ്രെയിനിൽ ആ രാസപ്രവർത്തനം കൊണ്ട് ബോധം നടക്കുകയാണ്. ഇപ്പോ സന്യസിക്കണമെന്ന് തീരുമാനിച്ചു, എനിക്ക് സന്യസിക്കണം. ഇപ്പോ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചു, ശരി ഞാനിപ്പോ ഒരു തീരുമാനമുണ്ട്. ശരിക്കും ഈ സന്യാസത്തെ തീരുമാനം ഇപ്പൊ എടുത്തതല്ല. നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ, വളരെ മുമ്പേ തന്നെ ബ്രെയിൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ കുറിച്ച് അറിയത്തില്ല. തേജാവോ പല, ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് പലതും നമ്മളറിയുന്നില്ല. ഇന്ന് ഇത്രയും ശാസ്ത്രമൊക്കെ പുരോഗമിച്ചിട്ടും അവർക്കത് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയാലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ച്, കാരണം നമ്മളെയൊക്കെ സമീപത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ വരും. വരുമ്പോ ഒരു കാരണവശാലും നമ്മൾ ജ്യോത്സ്യന്റെ അടുത്തോ മന്ത്രവാദിയുടെ അടുത്തോ സ്വാമിമാരുടെ അടുത്തോ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ആരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം? ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ചെയ്യാൻ കഴിയുന്നതുപോലെ ഇവർക്ക് ആർക്കും ചെയ്യാൻ പറ്റി. പിന്നെ ചിലപ്പോൾ ചില എന്താണ് കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ സഹായിച്ചെങ്കിൽ മറ്റുള്ളവരൊക്കെ ഈ പൂജാരിമാരും ജ്യോത്സ്യന്മാരും ഇതിനെ ചൂഷണം ചെയ്യുന്നവരാണ് ഇത്തരം ഒരവസ്ഥ. അവർക്ക് ഈ പ്രശ്നം എന്താണെന്ന് അറിയില്ല, അവർക്ക് ഇതിന്റെ പരിഹാരം എന്താണെന്നും അറിയില്ല. അപ്പോ ഇവര് ഈ പൊട്ടക്കണ്ണം മാവിയിൽ അറിയുന്നത് പോലെ ഇവരറിഞ്ഞു നോക്കിയാണ്. പൊട്ടക്കണ്ണ എറിഞ്ഞാലും എന്ത് ചെയ്യും? ഉരുമാങ്ങയൊക്കെ വീഴും. അപ്പൊ അത് പിന്നെ ഞാൻ ഇവരുടെ ക്രെഡിറ്റായി മാറ്റുകയാണ്. അല്ല അതിനും അതുകൊണ്ടൊന്നും ഇതിന്റെ പരിഹാരമേ. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തായാലും മനസ്സിനങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്ന് ഉടൻ തന്നെ അതൊക്കെ എത്രയും പെട്ടെന്ന് വേണം. ആരാ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്? ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് പോയി കണ്ട് ചികിത്സിച്ചുകൊണ്ടിന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോലെ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു, ഇനി അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെ ആർക്കും വരാം, എനിക്കും വരാം. നമ്മുടെ ബ്രെയിൻ എന്താണെന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ മനസ്സ് തന്നെ പൂർണ്ണമായും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അത് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഇത് ഇതിന്റെയൊക്കെ പ്രാരംഭമായി നമ്മുടെയൊക്കെ മനസ്സിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ നമ്മൾ അറിയുന്നില്ലെന്നേയുള്ളൂ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ലയം അത് ഒക്കെ വരുന്നു വെച്ചാൽ നാളെ അത് എന്തായി മാറും എന്നുള്ളത് നാളെ കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തായാലും നന്നായി അതങ്ങനെ അങ്ങ് പരിഹരിച്ചു. അങ്ങനെ ഒരു ഇത് തോന്നല് ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖം വന്നാലും ഇതുപോലെ വരാം. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്ന ആൾക്കാർക്ക് ഒരുപാട് മാനസികമായി പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അങ്ങനെ തുടർന്ന് വരുന്നതാണ് അതൊക്കെ. വരുമ്പോ ഒരു അസുഖം വരുമ്പോ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം താളം തെറ്റും, അവിടുത്തെ രാസപ്രവർത്തനങ്ങൾക്ക് മാറ്റം വരും, മാനസികമായി പല ബുദ്ധിമുട്ടും വരും. അതിനൊക്കെ നമ്മുടെ മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രം അല്ലാതെ വേറെ ഒരു വഴിയിൽ അതിന് ശരിയായാൽ ശരിയായി, ഇല്ലെങ്കിൽ ഇല്ല. അത്രയാണ് ആയുർവേദത്തിനും ഇതിന് ശരിയായ ചികിത്സയെന്ന്. ആയുർവേദം ഈ മാനസികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആയുർവേദം ഒരു പരാജയമാണ്. ഞാൻ 10-15 വർഷം ആയുർവേദം നടത്തിയ ഒരാളെന്നുള്ള എനിക്ക് നല്ലവണ്ണം അറിയാം. വെറുതെ വരും മരുന്നൊക്കെ കൊടുക്കും, ആൾക്കാർക്ക് ആശ പ്രതീക്ഷ കൊടുക്കും, അതൊന്നും ശരിയായ ഒരു ആയുർവേദത്തിലില്ല. പിന്നെ ഇംഗ്ലീഷ് ചികിത്സയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലതിനും ഇല്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും. അതാ കൂടുതൽ മാനസികമായി വന്ന ഇതുപോലുള്ള കേസുകളല്ല, മാനസികമായി കൂടുതൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഒരു ഒരു കൺട്രോൾ, ഒരു ഡയബറ്റിക് പോലെ. ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ചികിത്സ മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വൈദ്യശാസ്ത്രത്തിന്. പക്ഷെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുപോലെയാണ് മനസ്സിന്റെ കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മനസ്സെന്താണ്? അത് മായയാണ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് നമ്മളെല്ലാം പഠിച്ചതെന്നൊന്നും അർത്ഥമാക്കണ്ട. ആ പഠനം എന്ന് പറയുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതൊന്നും സഹായിക്കത്തില്ല. അപ്പം മനസ്സ് എന്താണ്, മനസ്സിനെന്ത് ചെയ്യണം എന്നുള്ളത്, പിന്നെ അതിന് ഈ പറയുന്ന പോലെ ന്യൂറോളജിയിലും ന്യൂറോ സയൻസിലും സൈക്യാട്രിയിലും സൈക്കോളജിയിലും ഒക്കെ അതിന് പരിഹാരമുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ പറയുന്നത് എന്താണ്? പ്രകൃതി കാര്യമാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറഞ്ഞു? ഇനി അതിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പ്രകൃതിയുടെ പ്രകൃതി? ത്രിഗുണാത്മികയായ പ്രകൃതി. പ്രകൃതി ത്രിഗുണാത്മികയാണെന്ന് പറയാൻ എന്താ കാരണം? പ്രകൃതി ത്രിഗുണാത്മികയാണ് എന്ന് പഴയകാലത്ത് പറയാൻ എന്താ കാരണം? നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം നിരീക്ഷിച്ചിട്ട് കണ്ടെത്തിയാണ് ഈ ഒരു കാര്യം. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചിലപ്പം വളരെ സന്തോഷത്തിലിരിക്കും, ശാന്തിയിലിരിക്കും, സമാധാനത്തിലിരിക്കും. അത് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പോഴാണ്, ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കും. നമ്മുടെ മനസ്സെങ്ങനെയിരിക്കും? നമ്മൾ എന്തിനോടാണോ ആരോടാണോ ഇടപഴകുന്നത്, ആ വ്യക്തികളും നമ്മളും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിട്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ അനിമൽ എന്ന് പറയും. ശരിയാണെന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഇടപഴകുമ്പം അവരും നമ്മളും തമ്മിൽ മാനസികമായൊരു പൊരുത്തം ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ സമാധാനമായിട്ട് ശാന്തമായി അങ്ങനെ ഇരിക്കുന്നു. അതിന് മനുഷ്യന് പല പല ഗ്രൂപ്പുകളുണ്ടാവും. എല്ലായിടത്തും നോക്കുകയാണ് ആ ഗ്രൂപ്പുകളെന്നുള്ള അനുകൂല പൊരുത്തമുള്ളവർ ചേർന്നിരിക്കുമ്പോൾ അതൊരു ഗ്രൂപ്പായി. അപ്പൊ അങ്ങനെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, സന്തോഷം, ശാന്തി, ഇതെല്ലാം. അപ്പോ ആ സുഖം, അപ്പൊ അവര് ആ സുഖം അതിനവർ പേര് കൊടുത്താണ് സത്വം. എന്തുകൊണ്ട് മനസ്സ് ഇങ്ങനെ സുഖമായും സ്വസ്ഥമായും ശാന്തമായും? അപ്പൊ ഇതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണത്തെ കുറിച്ച് ചിന്തിക്കും. കാരണത്തെ കുറിച്ച് ചിന്തിച്ച് യുക്തിപരമായി അവരെത്തിച്ചേരുന്നതാണ് അപ്പോ സുഖമായ സുഖസ്വരൂപമായ ഒന്നിൽ നിന്നാണ് ഈ മനസ്സ് ഉണ്ടായത്. അതിൽ നിന്നുണ്ടായി വന്നതാണ്, കൊണ്ടാണ് മനസ്സ് സുഖമായിരിക്കുന്നത്. അപ്പൊ അതിനവരൊരു പേര് കൊടുത്ത് സത്വം. ഇനി ചിലപ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു, വളരെ അജിറ്റേറ്റഡ് ആയിരിക്കും, ഇളകിയിരിക്കും മനസ്സ്, സ്വസ്ഥത കാണത്തില്ല, ദേഷ്യം കാണും. മനസ്സിൽ പക വീട്ടണമെന്ന് തോന്നും, മനസ്സിൽ ശത്രുക്കൾ ഉണ്ടാവും, ആ ശത്രുവിനെ പരാജയപ്പെടുത്തണം, തനിക്ക് ജയിക്കണം, അവർക്ക് തന്നെ ജയിക്കാൻ ശ്രമിക്കണം, പോരാ തനിക്ക് അവരെ ജയിക്കണം, ഒരു തൻ്റെ എന്ന് പറയുന്നത് തട്ടിപ്പറിച്ചെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ നിരന്തരം മനസ്സിൽ ആരുമായിട്ടാണോ നമ്മൾ ബന്ധപ്പെടേണ്ടി വരുന്നത് അവരെ കുറിച്ചുള്ള വിരോധ ചിന്തകൾ, അനുകൂലമല്ല, അവിടെ പൊരുത്തമില്ല. അപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്നവരുമായിട്ട് നമുക്ക് പൊരുത്തൊക്കെ, വീട്ടിലായാലും നാട്ടിലായാലും എവിടെ ആയാലും ശരി, യോജിക്കാൻ പറ്റുന്നില്ല. അതിൽ നമ്മുടെ പ്രശ്നമുണ്ട്, അവരുടെ പ്രശ്നമുണ്ട്, അവർ നമ്മുടെ മാത്രം പ്രശ്നമുണ്ട്, അവരുടെയും പ്രശ്നമുണ്ട്. ഒരാൾ നമ്മളെക്കുറിച്ച് എന്താണ് മോശമായി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ എത്രയൊക്കെ നല്ലവനാകാൻ ശ്രമിച്ചാലും പ്രശ്നമില്ല, അയാളിൽ നിന്ന് വിപരീതമായ ഇതുണ്ടാവും. മറ്റൊരാളെ കുറിച്ച് അയാൾ ശരിയായിരിക്കും, നമ്മളയാളെ കുറിച്ച് തെറ്റായിട്ടാണ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് അയാൾക്ക് ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ ഈ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് മനസ്സിനെ എപ്പോഴും ക്ഷുഭിതമാക്കും, മനസ്സ് ക്ഷുബ്ധമായിരിക്കും. മനസ്സ് ക്ഷുബ്ധമായിരുന്നു കഴിഞ്ഞാൽ അപ്പോ അതിനെന്തോ ഒരു കാരണമുണ്ട്, അവർ പറയുന്നത് രജസ്സാണ്. കർമ്മത്തിനും കാരണമാണെന്ന് പറയും. അത് പറയാൻ കാരണം ഇതാണ്, നമ്മൾ കർമ്മരംഗത്തേക്ക് പ്രവൃത്തി അവിടെ നിൽക്കുമ്പോഴാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. നമ്മുടെ പ്രവർത്തിക്കുമ്പോൾ മറ്റേക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്തവരും, നമ്മുടെ പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് നഷ്ടത്തെ ഉണ്ടാക്കും, നമ്മുടെ പ്രവൃത്തി നമ്മൾക്ക് ചിലപ്പോൾ അപമാനത്തെ ഉണ്ടാക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സ് ക്ഷുബ്ധമാകും. പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയാണ് പ്രവർത്തിക്കുമ്പോൾ. അപ്പൊ മനസ്സ് അസ്വസ്ഥമാണ്. അപ്പൊ അവർ കണ്ടെത്തി എന്താണ്, മനസ്സിങ്ങനെ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ രജസ് എന്ന് പറയുന്ന ഒരു ഒന്നിൽ നിന്ന് ആണിത് കാരണമായത്, ദുഃഖത്തിന് കാരണമാണ്, അസ്വസ്ഥതയ്ക്ക് കാരണമാണ് എന്ന് പറയും. അപ്പൊ അത് യുക്തിയിലൂടെ അവർ കണ്ടെത്തുകയാണ്, എന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണമുണ്ട്, അതിനൊരു പേര് കൊടുക്കുകയാണ് രജസ്. ഇങ്ങനെ ചിന്തിച്ചാണ് ഇത് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇനി എന്താണോ ഒരു ഉന്മേഷമില്ല, പ്രവർത്തിക്കാൻ തോന്നുന്നില്ല, സാറിന് നമ്മൾ ചിലവും പറയാറുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരലസത, പൊതുവെ അതിന് പറയുന്ന പേരാണ് ഡിപ്രഷൻ, ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥ. അങ്ങോട്ട് പ്രവൃത്തിയിലേക്കും വരുന്നില്ല, സന്തോഷത്തിലേക്കും വരുന്നില്ല, അങ്ങനെ മനസ്സിന്റെ ഒരു മൂകമായ അവസ്ഥ. അതും ഫലത്തിൽ അതും ഒരു അസ്വസ്ഥതയുണ്ടാകും, കാരണം അങ്ങനെ അധികകാലം തുടരാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു നമ്മൾ സ്വയം ഒരു മൂഢമായ അവസ്ഥയിരിക്കുകയും മറ്റുള്ളവരെല്ലാം സന്തോഷിക്കുകയോ പ്രവൃത്തിയോ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വളരെയധികം നഷ്ടബോധം ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ സ്വയം തന്നെ ശപിക്കും, ഞാനെന്താ ഇങ്ങനെയായിപ്പോയി, മറ്റവരെ പോലെ അല്ലല്ലോ ഞാൻ, അവരൊക്കെ എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു, എനിക്ക് കഴിവുകളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സ്വയം അസ്വസ്ഥതയും ഉണ്ടാക്കും. പൊതുവേ ഇതിന് പറയുന്ന പേരാണ് മൂഢത. മൂഢത എന്ന് വെച്ചാൽ മനസ്സിന് ഒരു തരത്തിലുള്ള മോഹം ബാധിച്ചിരിക്കുന്നു, അവിടെ തിരിച്ചറിവൊന്നും പ്രവർത്തിക്കത്തില്ല, ഒരു തിരിച്ചറിവ്. എന്തിനു പ്രവർത്തിക്കണം എന്തിനു പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇതും മനുഷ്യർക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ്. ചിലർക്ക് ജീവിതത്തിൽ സന്തോഷം കൂടുതലായിരിക്കും, ചിലര് അങ്ങനെയല്ല, വളരെ അസ്വസ്ഥരായിരിക്കും കൂടുതൽ സമയം. ചിലര് കൂടുതൽ സമയം ഇങ്ങനെ മൂഢതയിലായിരിക്കും. അപ്പൊ മൂഢതയ്ക്ക് കാരണമായിട്ട് അവർ പറയാ തമസാണ്, ഗുണമാണ്. അങ്ങനെ പറയാം. ഇതാണ് സത്വന്റെ തമസ് എന്ന് പറയുന്ന പഴയ ചിന്താഗതിയുടെ. കാരണം എന്തൊരു കാര്യം കണ്ടുകഴിഞ്ഞാലും അതിന്റെ കാരണം കണ്ടെത്തണമെന്നുള്ള മനുഷ്യന്റെ ഒരു വിജ്ഞാസം. അങ്ങനെയാണ് സത്വരജ തമസുകളിലേക്ക് പോയത്. അപ്പൊ അവര് അത് സ്വന്തം മനസ്സിൽ കണ്ടെത്തി. പിന്നെ തന്റെ മനസ്സാണ് തന്റെ എല്ലാ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം സ്വാധീനിക്കുന്നത്. ബാഹ്യമായ എല്ലാത്തിലും അത് കണ്ടെത്തിയവർ. മനസ്സിൽ മാത്രമല്ല, നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വസ്തുവിലും സത്വമുണ്ട് എന്ന് യുക്തി കൊണ്ട് തീരുമാനിക്കണം. ഒരു വസ്തുവിനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ ആ വസ്തുവിലുമുണ്ട് രജസ്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് യാതൊരു ഉന്മേഷമില്ലെങ്കിൽ അവിടെയുണ്ട് തമസ്. ഇതൊക്കെ യുക്തിപരമായി അനുഭവം കൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സത്വൻ രജസ് തമസ് എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട് എന്നൊരു നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു. അപ്പോ സത്വൻ രജസ് തമസ് ഇത് ഒന്നുമാണ് പ്രകൃതി, അതിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം, അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ്. ഇതാണ് പഴയ തത്വചിന്തയുടെ കാഴ്ചപ്പാട്. ഇന്നത്തെ കാഴ്ചപ്പാട് അതല്ല. എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നത്, ദുഃഖം ഉണ്ടാകുന്നത്, മൂഢത ഉണ്ടാകുന്നത് എല്ലാം അതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഏതേത് ഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ എന്തെങ്കിലും തകരാറ് വന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ചിന്തയെ മൊത്തം ബാധിക്കും. പിന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ എല്ലാ വികാരങ്ങളോടും കൂടി ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ ഭാഗം എടുത്തു മാറ്റി. അപ്പോ ആ ബ്രെയിനിന്റെ ഭാഗങ്ങൾ, അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്നാണ് എന്ത് പറയുന്നത്, ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പറയുന്നു. പണ്ട് എന്താണ് ഈ കാര്യകാരണ ബന്ധങ്ങളെ അന്വേഷിച്ചു പോയ മനുഷ്യർ യുക്തിയുക്തമായി കണ്ടെത്തിയതാണ് അവര് സത്വൻ രജസ് തമസ് എന്ന പ്രകൃതിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ശരി, ആ സത്വ രജസ് തമസ് എന്ന് പറയുന്ന ഒന്നിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയും. അപ്പൊ ഏതാ ഒന്ന്? സത്വൻ രജസ് തമസായിരിക്കുന്ന പ്രകൃതി. അതിനെ ഇപ്പൊ നമ്മുടെ ബ്രെയിനിനെ എടുത്തു വെച്ച് പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ലബോറട്ടറികളിൽ കൊണ്ടുവച്ച് പഠിക്കാം, കോശങ്ങളൊക്കെ എടുത്ത് പഠിക്കാം, പലതരത്തിൽ പഠനം നടത്താം. പക്ഷേ ഈ പ്രകൃതിയെ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ഊഹമാണ്. എന്താണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൊടുത്തിരിക്കുന്ന പേരാണ് അവ്യക്തം. ഇതുപോലെ ഇതൊക്കെ വ്യക്തമായിരിക്കുന്നു, പക്ഷെ ഇതിന്റെ കാരണം വ്യക്തം അല്ല. അവ്യക്തം എന്നതിന് പേരോട്ടെ അവ്യക്താ വ്യക്തയ പ്രഭവന്തി ഹരാഗമേ രാത്രിയാഗമേ പ്രളീയന്തേ തത്രയോ അവ്യക്ത സത്യ. ഗീതയിലും മറ്റും പറയുന്നതാണ്. കാരണം നമുക്ക് എന്റെ മുമ്പേരിക്കുന്ന പുസ്തകം എനിക്ക് വ്യക്തമാണ്, കുറെ കാര്യങ്ങൾ വ്യക്തമാണ്, ആരും വ്യക്തമല്ലാത്തതും. പക്ഷെ ഇതെന്ന് പറയുന്നതോ സത്വന്റെ തമസതാണ് ഇതിന്റെയൊക്കെ കാരണമെന്നറിയാം, പക്ഷെ അതിന് നമുക്ക് ഒരു തരത്തിലുള്ള പരിശോധനയ്ക്കും വിധേയമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു, അത് വ്യക്തമാണ്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വന്നു വരും, ഈ അവ്യക്തം എങ്ങനെ ഉണ്ടായി? അവ്യക്തത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്, അതാണ് പ്രകൃതി, അതാണ് ത്രിഗുണം, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോ അവ്യക്തം എങ്ങനെ ഉണ്ടായി? അതിന് മറുപടി പറയണ്ടേ? ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, യുക്തി പ്രയോഗിക്കുകയാണ്. എന്റെ മനസ്സിനും ഞാൻ കാണുന്ന ഇതിനും എല്ലാം ഒരു കാരണമുണ്ടെങ്കിൽ അക്കാരണത്തിന്റെ കാരണമുണ്ട് എന്നൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ട്. പനന്ത് പറയും അനാദി, അതിനാണ് പറയുന്നത്. അതിനാദിയല്ല, അതിന് കാരണങ്ങൾ, അതിനൊരു കാരണം പറയാൻ പറ്റത്തില്ല. ആദിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അറിയില്ല എന്നർത്ഥം. അനാദി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? അറിയില്ല, നമുക്കതറിയാൻ പറ്റില്ല. അനാദിയുടെ അർത്ഥം അതാണ്. അതുവരെ നമുക്ക് ചിന്തിച്ച് ചെല്ലാൻ പറ്റും. ചിന്തയിലൂടെ ഇത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച ചിന്തിച്ചവരെല്ലാം ചെന്ന് എത്തിയിരിക്കുന്ന ഇവിടെ അവ്യക്തം വരെ. അതുവരെ ഏകദേശം ചിന്തിക്കും, കാരണം ഇതിനൊരു കാരണം വേണം. അതിനപ്പുറം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് അനാദി. ആദി എന്ന് വെച്ച കാരണം, അനാദി എന്ന് വെച്ച ആദിയില്ല എന്ന് വെച്ച കാരണമില്ല. കാരണമില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? അറിയില്ല. അതറിയില്ല എന്നുള്ള, അതിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ചിന്തിക്കാനേ നമുക്ക് പറ്റത്തില്ല. ആണ് അവ്യക്ത വ്യക്തയസ്ഥ പ്രഭവം ചെയ്യുന്നത്, പ്രകൃതിയും പുരുഷൻ ചെയ്യും. വിധ്യനാദി ഉപാവതി. ഈ പ്രകൃതി എന്ന് പറയുന്ന, ഇവിടെ പറയുന്ന പ്രകൃതി അനാദിയാണ്. നിങ്ങളിങ്ങനെ കാരണമെന്താണെന്ന് ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ അന്വേഷണം അവസാനിച്ചു, അപ്പുറത്തോട്ട് പോകാൻ കഴിയത്തില്ല. അറിയില്ല, അതാണ് അറിയില്ലാതെന്ന് പറയുന്നത്. എന്താണ് കാരണം? ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണ്, നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയണ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നാളെ വരുന്ന ഒരാൾ അറിഞ്ഞാലോ? അപ്പൊ ഞാൻ അറിവുള്ളവനാകും. എന്നോട് ചോദിക്കണം ഈ അവ്യക്തത്തിന് എന്താ കാരണം, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിവില്ലാത്തവനാണ്, ഞാനിയാണ്. നാളെ ഒരാൾ വന്നിട്ട് പറയണേ എനിക്കറിയാം, അതിനപ്പുറം ഇന്നതാണെന്ന് പറഞ്ഞാലോ? അതുകൊണ്ടവിടെ അറിവില്ല എന്ന് പറയത്തില്ല തത്വചിന്തയിൽ. അതുപോലെ എന്ന് പറയും കാരണം ഇല്ല എന്ന് പറയത്തുള്ളൂ. അതിന്റെ താല്പര്യമാണ് ഞാൻ പറഞ്ഞത്. അവ്യക്തത്തിനൊരു കാരണം ഇല്ല എന്ന് വെച്ചാൽ അവ്യക്തത്തിന്റെ ഒരു കാരണത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതിനെ അറിയാൻ യാതൊരു വഴിയില്ല, അറിയില്ല. ഭൗതികശാസ്ത്രത്തിൽ ഇങ്ങനെയുണ്ട്, അറിവില്ലായ്മകൾ അംഗീകരിക്കുന്നുണ്ട്. സിംഗുലാരിറ്റി എന്നൊക്കെ പറയുന്നു, കാര്യങ്ങൾ അറിയില്ല എന്നാണ് അനുഭവത്തിൽ. അറിയില്ല, അത് വിശദീകരിക്കാൻ കഴിയില്ല. ശാസ്ത്രീയമായും ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റില്ല. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഭൗതികശാസ്ത്രത്തിലെല്ലാം പുരോഗമിച്ചിരിക്കുന്നത്. അറിവില്ലായ്മ അംഗീകരിച്ചു. തത്വചിന്തയിലും ഇതേ പ്രശ്നമുണ്ട്. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് പരിമിതിയുള്ളതാണ്. അറിയുന്ന ഒരു പരിധിക്ക് അപ്പുറമൊന്നും അറിയാൻ പറ്റില്ല. നമ്മളെല്ലാം അറിയുന്നവനെന്നൊക്കെ പറയുന്നത് വെറും ഒരു ഭാവനയാണ്. എല്ലാം ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല. എല്ലാം അറിയണമെങ്കിൽ ബോധം അറിയണം, ഭാവി അറിയണം, ഭാവി എന്ന് പറയുന്നത് എന്താ? അനന്തമായി കിടക്കുന്നു. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവര് വെളിപ്പെടുത്തണമല്ലോ. എന്താ ആയിരം വർഷങ്ങൾക്ക് ശേഷം ഇന്നത് സംഭവിക്കുന്നു. ഒന്നും ആർക്കും വെളിപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എല്ലാം അറിയാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യരിൽ തന്നെ അറിവിന് ഏറ്റക്കുറച്ചിലുള്ളവരുണ്ട്. നമ്മളെക്കാളും അറിവുള്ള ആൾക്കാരുണ്ട്. നമ്മളെക്കാളും അറിവുള്ളവരെ കുറിച്ച് നമ്മൾ പറയും അവരെല്ലാം അറിഞ്ഞവരാണെന്ന് പറയും. അത്രയും സംഭവിക്കും. അപ്പൊ പിന്നോട്ടും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അനാദി. മുന്നോട്ടും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് അനന്തം. ഇത് രണ്ടും അംഗീകരിച്ച് മുമ്പോട്ട് പോകും. പുറയിലോട്ട് പോയി കഴിഞ്ഞാൽ അനാദി, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനന്തം. ഇതാണ് പ്രകൃതിയെ സംബന്ധിച്ചുള്ള പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രകൃതിയെ സ്വീകരിച്ചിട്ട് അവിടെ നിന്ന് സൃഷ്ടിയെ കുറിച്ച് വിശദീകരിക്കുക. ഭൗതിക ശാസ്ത്രത്തിൽ അതാണ് ചെയ്യുന്നത്. സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുന്നു, അവിടെ നിന്നുകൊണ്ട് വിശദീകരിക്കുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ അതല്ല, അതിനുശേഷമുള്ള കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ത്രിഗുണാത്മികയായ പ്രകൃതി? ആ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ പ്രകൃതി സ്വരൂപം എന്ന് പറയുന്നത് മായയാണ്. അതിനെയാണ് പറയുന്നത് എന്താണത്? നിർവചിക്കാൻ കഴിയില്ല. നിർവചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ നിർവചിക്കാൻ കഴിയില്ല? ആ അതാണ്, സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാലും പോരാ. ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിനും അപ്പുറമാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അതിനെ നിർവചിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതാണ്.